തൃതീയാധ്യായം പഞ്ചാംബരം ഒന്നാം മന്ത്രം അഥ ഹൈനം കഹോളകോഷീതകേയ പ്രച്ഛാ യാജ്ഞവൽക്കിയരിഹോവാച ദേവസാക്ഷാദപരോക്ഷാദ്ബ്രഹ്മ യാത്മാസർവാന്തരഃ തം മേ വ്യജക്ഷേതി യേഷത്തെ ആത്മാസർവാന്തരഃ കഥം മോ വ്യജവൽക്കിയ സർവാന്തരോ യുവാശന യാപിപാസേ ശോകം മോഹം ജരാമൃതം മത്വീതി ഏദം വൈത്തം ആത്മാനം വിദിത്വാ ബ്രാഹ്മണാഹ പുത്രേഷനായ സ്തവിത്തേഷനായ ലോകേഷനായ വിദ്ധായ അഥ വിഭാജയഞ്ചരന്തി യാഹ്യേവ പുത്രേഷണ സാ വിത്തേഷണ സാ ലോകേഷണ ഉഭേഹ്യേതേഷണേ ഭവതഃ തസ്മാദ് ബ്രാഹ്മണ പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേ ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ അഥ മുനിഃ മൗനം ച മൗനം ച നിർവിദ്യ അഥ ബ്രാഹ്മണ സബ്രാഹ്മണ തേന സ്യാം തേന ഈദൃശേവ അതോ അന്യദാർത്ഥം തതോഹ കഹോല കോശീതകേയ ഉപരരാമ സന്യാസത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. രണ്ടു തരത്തിലൊന്ന് പാരിഭ്രാജ്യം, മറ്റൊന്ന് പരമഹംസ പാരിഭ്രാജ്യം. സിദ്ധാന്തി പറയുന്നു പരമഹംസ പാരിഭ്രാജ്യം, പൂർവക്ഷി പറയുന്നു കേവലമായ പാരിഭ്രാജ്യം. ആ പാരിഭ്രാജ്യത്തിൽ അതെങ്ങനെ വേണോ ആകാം. യാനി പാരിഭ്രാജ്യ അഭിഹിതാനി വചനാനി യജ്ഞോ വീതി ഏവ അധീത ഇത്യാദീനി തന്നി അവിദ്യുത് പാരിഭ്രാജ്യ മാത്ര വിഷയാണീതി പരിഹൃതാനി. ഇവിടെ പറയുന്ന അദ്വൈത ആത്മബോധം, സർവാത്മബോധമെന്നോ ഏകാത്മബോധമെന്നോ ആത്മബോധം, ഇതില്ലാത്തവർക്കും ആകാം പരിവ്രജനം, സന്യാസം. എല്ലാ വിഭാഗങ്ങൾക്കും സന്യാസമുണ്ട്, ദ്വൈതികൾക്കും അദ്വൈതികൾക്കും എല്ലാവർക്കും. അതിൽ അദ്വൈതികൾ ഒഴികെയുള്ളവർ,